ഇവിടെ സൃഷ്ടി എന്ന് പറയുന്നത് ആരുടെയാണ്? ഈശ്വരനാണ്. എന്നുവെച്ചാൽ ഇതിനെല്ലാത്തിനും കാരണമായിരിക്കുന്നു. യസ്മാത് പ്രാദുരാസി ഇതൻ ജഗത് എന്ന് പറഞ്ഞതാണ് ധനാന്ന് പറയുന്നു. അപ്പൊ ദാന പോലെ ആത്വിത്ത് പോലെ ഒരു സാധനമുണ്ട്, അതിനാണ് ഇവിടെ ബ്രഹ്മമെന്നോ ആത്മാവെന്നോ സത്യമെന്നോ ഒക്കെ പറയുന്നത്. അതിൽ നിന്നും എന്ത് ചെയ്തു സൃഷ്ടി എന്ന് വെച്ചാൽ അതിങ്ങനെ പ്രാദുർഭവിച്ചിരിക്കുകയാണ്. സങ്കല്പം മാത്രമാണ് പരമേശ്വര എന്നും പറയുന്നുണ്ട്. അപ്പൊ സങ്കല്പം എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ എന്താണ്? സത്തയുടെ സങ്കല്പം എന്നാണ്. ആ സത്തയിൽ സംഭവിക്കുന്നത് എന്തോ സൃഷ്ടിക്ക് വേണ്ടി, അതിനാണ് സങ്കല്പം. പല പല രീതി പറയും. ചിലടത്ത് മനസ്സെന്ന് പറയും, ചിലടത്ത് സങ്കല്പം എന്ന് പറയും, ചിലടത്ത് മായ എന്ന് പറയും, ചിലടത്ത് അവിദ്യ എന്ന് പറയും. ഒരു കൂടുതലും പല സ്ഥലത്ത് മായ എന്ന് പറയും, ചിലടത്ത് സ്പന്ദനം എന്ന് പറയും. ഇവിടെയൊക്കെ അർത്ഥം ഒന്നുമില്ല, പക്ഷെ അത് എവിടെ നിന്നെന്ന് മനസ്സിലാക്കും. ഇവിടെ എന്താണോ ഒരു വിത്താണ് വൃക്ഷത്തിന് കാരണം എന്ന് പറയുമ്പോൾ, വൃക്ഷത്തിന് കാരണം എന്ന് പറയുമ്പോൾ ആ വൃക്ഷത്തിന്റെ തടിക്കും ഇലയ്ക്കും പൂവിനും കായ്ക്കും എല്ലാം കാരണമായിരിക്കുന്നത്, എല്ലാം പ്രകടമായത് വൃക്ഷത്തിൽ നാനാത്വമുണ്ട്, പലതരത്തിലുണ്ട്. നാനാത്വത്തിനെല്ലാം കാരണമായിരിക്കുന്ന എന്താണോ ഒരു വിത്താണ്, അതുപോലെ ഇവിടെ വിത്തായിരിക്കുന്ന എന്താണ്? അതിൽ നിന്നാണ് ഇതെല്ലാം പ്രകടമായത്. ഇപ്പോ അവിടെ ഞാൻ അതും എന്താണോ ആ സത്താണ്, അതാണ് മനസ്സിലാക്കുന്നത്. ഞാൻ സൃഷ്ടിച്ചു എന്നല്ല, മനായതും മനായതും ഭവതി മീനായതും അതറിയത്തില്ല. മനായതും ഭവതി മീനായതും ബാക്കി എന്നാണോ അതും അറിയത്തില്ല. മനായതും ജനനി മീനായതും മനായതും ഭവതി മീനായതും ഇത് പാടിയാണ് ഭക്ഷണം കഴിക്കുന്നത്, എന്നിട്ടുകൂടി അത് ഓർക്കുന്നില്ല, വയറ്റിപ്പഴുപ്പിയതുകൊണ്ട്. എന്നിട്ടുകൂടി എന്തെന്ന് ചോദിക്കുമ്പോ അറിയത്തില്ല എന്ത് പറയും. ഈ നാഗവും നഗ പിന്നെ ഞാനായതും ഞാൻ അതും ഒന്ന് തന്നെ, അതിൽ നിന്നുണ്ടായതാണ് എന്ന് വെച്ചാൽ ഞാനും സൃഷ്ടിയിൽപ്പെട്ടതാണ്, അല്ലാതെ ഞാനല്ല സൃഷ്ടിക്കുന്നു. അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് അത് പറഞ്ഞത്, ഈ ഭാഗം പറഞ്ഞത്. അല്ല തന്റെ സങ്കല്പമാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി. ഈ ഞാനായതും ഒന്നാണ്, ആ ഒന്നിനെ തന്നെ സത്താന്ന് പറയുന്നത്. അതിന് സൃഷ്ടിക്ക് കാരണമായ ഒരു ശക്തി ആയിട്ട് പറയുമ്പോൾ അതിനെ ജനനി എന്ന് പറയും. അതിപ്പോ എന്താണ് സാറിന് സൃഷ്ടിക്ക് രണ്ടുപേര് കൂടി ചേർന്നാ സൃഷ്ടിക്കുന്നത്, അച്ഛനും അമ്മയും ആണും പെണ്ണും. ഇപ്പൊ സൃഷ്ടി കർത്തൃത്വം പുരുഷനും ഉണ്ട് സ്ത്രീയിലും ഉണ്ട്, രണ്ടും കൂടി ചേർന്നിട്ട് സൃഷ്ടിക്കുന്നു. അപ്പൊ അങ്ങനെ അങ്ങനെ പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ലോകമൊക്കെ സൃഷ്ടിച്ചത് അച്ഛനാണോ അമ്മയാണോ? അതിന്റെയൊക്കെ പിറകിൽ പോയ, ഏറ്റവും ബാക്കി പോയ അച്ഛനാണോ അമ്മയാണോ സൃഷ്ടിച്ചത്? അപ്പൊ അച്ഛൻ ആണ് സൃഷ്ടിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അല്ല, അമ്മയാണ് സൃഷ്ടിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ജനനി എന്ന് പറയുന്നത്. മനുഷ്യൻ അങ്ങനെ ഒരു പക്ഷപാതത്വമുണ്ട്. ചിലർക്ക് അച്ഛനോടായിരിക്കും ഇഷ്ടം, ചിലർക്ക് അമ്മയോടായിരിക്കും ഇഷ്ടം. അപ്പൊ അച്ഛൻ സൃഷ്ടിച്ചു എന്ന് പറയുന്നതാണ് ചിലർക്ക് ഇഷ്ടം. അതുകൊണ്ട് അവരെന്ത് പറയും? പുംവാചക ശബ്ദം ഉപയോഗിക്കും. ഈശ്വര സൃഷ്ടിച്ചു, അള്ളാവ് സൃഷ്ടിച്ചു, കർത്താവ് സൃഷ്ടിച്ചു, ദൈവം പിതാവ് സൃഷ്ടിച്ചു എന്നൊക്കെ പറയും. എന്നാ ഇവിടെ അമ്മയോട് പക്ഷപാതമുള്ളവരുമുണ്ട്. അപ്പൊ അവിടെ എന്ത് പറയും? ജനനി സൃഷ്ടിച്ചു. അപ്പൊ അവിടെ വാസ്തവത്തിൽ സൃഷ്ടി തുടങ്ങുന്നിടത്ത് ആൺ പെണ്ണെന്നുള്ള ഭേദമില്ല, അതൊക്കെ സൃഷ്ടിക്കുന്ന ശേഷമാണ്. സൃഷ്ടി തുടങ്ങുന്നിടത്ത് അത് സൃഷ്ടി ഭർത്താവ് എന്ന് പറയുന്ന ആണുമല്ല, പെണ്ണുമല്ല, നമസ്തകവുമല്ല, രണ്ടും മൂന്നുമല്ല. അവിടെ ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല. എന്നാലും മനുഷ്യന്റെ മനസ്സിൽ ഓരോ ഇഷ്ടങ്ങളുണ്ട്. അതിനൊരു ചിലർക്ക് അതിനെ ഒരു അച്ഛനായി കാണുന്നതാണ് ഇഷ്ടം, ചിലർക്ക് അതിനെ അമ്മയായി കാണുന്നതാണ്. അവിടെ പ്രത്യേകിച്ച് സൃഷ്ടികർത്താവ് പെണ്ണൊന്നുമല്ല, അപ്പൊ അതിനൊരു ഭാവന. അങ്ങനെ അതെന്നാ ഇവിടെ പറയും ഉപാസനയ്ക്ക് വേണ്ടിയിട്ടെന്ന് പറയും. അമ്മയോടാണ് ഇഷ്ടമെങ്കിൽ അമ്മയെന്നുള്ള രീതിയിൽ ഉപാസിക്കുക. അപ്പോ അച്ഛനോടാണ് ഇഷ്ടമെങ്കിൽ പിതാവ് എന്നുള്ള രീതിയിൽ ഉപാസിക്കുക. വാസ്തവത്തിൽ സൃഷ്ടികർത്താവ് അങ്ങനെ വന്നതാണ്, ഒന്നുമില്ല. അവിടെ ഉദ്ദേശിക്കുന്ന എന്താണ്? ഒരു സത്ത, ഇവിടെ പറയുന്ന ഒരു സത്ത, ഏകമായ സത്തയിൽ നിന്നാണ് സൃഷ്ടി നടന്നത്. ആ സൃഷ്ടിയിലാണ് എന്തുവന്ന് ഞാൻ, അത് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞത്. അത് ഞാനിന്റെ പ്രത്യേകതയും മനസ്സിലാക്കണം. ഞാൻ ഇപ്പൊ ഈ ഞാനിനെ കുറിച്ചാണ് ഇവിടെ ഈ ഭാനത്തിൽ പ്രാധാന്യം കൊടുത്ത് ചർച്ച ചെയ്യുന്നത്. ഞാനിനെ കുറിച്ചാണ് ആത്മോദ്ദേശത്തിൽ വരുമ്പോൾ അത് പിന്നെ ഇതിന് പ്രാധാന്യം കൊടുത്തും ചർച്ച ചെയ്യും. സൃഷ്ടിയെ കുറിച്ച് പറയും. അപ്പൊ ഞാൻ ഈ പ്രാധാന്യം ഇങ്ങനെ കൊടുക്കുന്ന എന്താണ്? ഞാൻ എന്ന് പറയുന്ന ഈ ബോധം, ഇത് സൃഷ്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്നെയും സൃഷ്ടിച്ചു, ഞാനും എന്ത് ചെയ്തു? ഈ സൃഷ്ടിയിൽ വന്നതാണ് ഞാനെന്ന ഈ ഭാവം. ഞാനെന്നുള്ള ഭാവത്തെ ആശ്രയിച്ചിട്ടാണ് സൃഷ്ടിയെ കുറിച്ച്, സൃഷ്ടികർത്താവിനെ കുറിച്ച്, ബന്ധത്തെ കുറിച്ച്, മോക്ഷത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ ഞാനെന്ന് പറയുന്നതിന് വിടാൻ പറ്റത്തില്ല. ജാഗ്രതയിലിരുന്ന ഒരാള് ചർച്ച ചെയ്യുമ്പോ ഞാനെന്ന് പറയുന്നതിന് വിട്ടിട്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? വിട്ടിട്ട് ചിന്തിക്കാം. നമ്മള് പ്രവൃത്തിയിലോ ചിന്തയിലോ ഒക്കെ ജാഗ്രത, ജാഗ്രതത്തിന്റെ കാര്യം പറയാം. നമ്മൾ മുഴുകുമ്പോ പ്രവൃത്തിയിലാനുസരി ചിന്തയിലാനുസരി, ചിന്തയിലെന്ന് വെച്ചാൽ ഭാവനയിൽ മുഴുകിപ്പോ. നമുക്ക് ഇഷ്ടമുള്ള ഒരു പ്രവൃത്തി, ആരെങ്കിലും നമ്മളെ കൊണ്ട് ഡ്യൂട്ടിയല്ല, ഡ്യൂട്ടി ആകുമ്പോൾ നമുക്ക് ഒരിക്കലും മുഴുകാൻ പറ്റത്തില്ല, പറ്റുമോ? വേറൊരാൾ പറഞ്ഞു ചെയ്യുമ്പം അത് മുഴുകാൻ പറ്റില്ല. സ്വന്തം വീട്ടിൽ പോയി അവിടുത്തെ പുല്ലൊക്കെ പറിച്ചു വരാണെങ്കിൽ നമുക്കത് മുഴുകാൻ പറ്റും. ആശ്രമത്തിൽ വന്ന് അവിടെ പുല്ല് പറിച്ചാൽ മുഴുകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? അതൊരു ഡ്യൂട്ടിയാണ്, മറ്റൊരാൾ പറഞ്ഞിട്ട് ചെയ്യുകയാണ്. പിന്നെ ഇനി ആശ്രമത്തില് പുല്ല് പറിക്കുന്നതിനും ഒരു അത് ഇഷ്ടമാവും. എപ്പോ എപ്പോഴാണ് അതെപ്പോഴാണ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നു? അതെപ്പോഴാ? അങ്ങനെയൊന്നും വരത്തില്ല, അത് മടാധിപതിയാകുമ്പോ അപ്പോഴാണ് ഭയങ്കര ഉത്തരവാദിത്വം വരുന്നതൊക്കെ നമ്മുടെ ആണെന്ന് തോന്നുന്നത്. അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ തോന്നുന്നു എന്താണോ ഇതൊക്കെ എന്റേതാണ്, ഒക്കെ ആത്മാർത്ഥം വേണ്ടി ചെയ്യണം, അതുവരെ അത് തോന്നത്തില്ല. എന്തേ തോന്നും? അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ നോക്കുക, നമ്മളൊരു ഉത്തരവാദിത്തമുള്ള സ്ഥാനത്ത് വരുമ്പോ ഇതൊക്കെ എന്റേതാണ്, അപ്പോഴാണ് ആത്മാർത്ഥം കൂടുന്നത്. അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ അത് വരത്തില്ല. അല്ലെങ്കിൽ ഇത് ആരാന്റെ ആണെന്ന് പറഞ്ഞ ചെയ്യത്ത എല്ലാത്തിനും അങ്ങനെ ഒരു ഘടകമുണ്ട്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഞാൻ എന്ന് പറയുന്നത് ഇതിനോടങ്ങ് താതാത്മ്യപ്പെടണം, എന്നാലേ അങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇതെന്തിനു? അപ്പൊ ഞാനെന്നുള്ള താതാത്മ്യം വന്ന് നമ്മൾ പ്രവർത്തിക്കുമ്പോ അത് ആ പ്രവൃത്തിയിൽ എല്ലായിടത്തും ഉണ്ട്. അങ്ങനെ പ്രവർത്തിക്കുമ്പം തന്നെ ആ ഞാനിനെ വിട്ടിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എവിടെപ്പോഴാണോ ആത്മാർത്ഥം കൂടുന്നത് എന്നേ ചിന്തയിലോ പ്രവൃത്തിയിലോ, അപ്പം നമ്മൾ ഞാനെന്ന് പറയുന്ന വിസ്മരിച്ചു പോകും എന്നേ. എവിടെയാണെന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ മറന്നു, ആ ജോലി ചെയ്തത് എന്നെ തന്നെ മറന്നു. എന്തുകൊണ്ട്? ജോലിയൊക്കെ കഴിയുമ്പോൾ അവിടെ ഇവിടെയൊക്കെ വേദന, എന്താ വേദന ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ വന്നു. പ്രവർത്തിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല, എന്നെ തന്നെ അങ്ങ് മറന്നു. പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായി ഇത്രയും കടുത്ത പണിയാണ് ചെയ്തത്. എല്ലാരും പറയും അയാളെ തന്നെ മറന്നു പ്രസംഗിച്ച്, അയാളെ തന്നെ മറന്ന് പാട്ട് പാടി, അയാളെ തന്നെ മറന്ന് പടം വരച്ച്, അയാളെ തന്നെ മറന്ന് പണിയെടുത്ത്. അപ്പൊ അവിടെ ഞാൻ അതിനെ അവിടെ വസ്തുവിൽ എന്താ ചെയ്യുന്നത്? ഞാൻ എന്നെ വിസ്മരിക്കുക ചെയ്യുന്നു. വിസ്മരിക്കുന്നു പറഞ്ഞാൽ എന്താ എന്റെ പ്രത്യേകത? അതവിടെ ഉണ്ട്, നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ അഹം എന്ന് പറയുന്നത് നമുക്കൊന്ന് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റത്തില്ല. കൂടുതൽ ആത്മാർത്ഥ കാണിച്ചാൽ അഹത്തെ മറന്ന് മനസ്സന്ധി മറ്റെവിടെയെങ്കിലും പോകും, അത്രയേ ഉള്ളൂ. എന്ന് വിചാരിച്ച അഹം അവിടെ ഇല്ലെന്നല്ല. എന്റെ മൂക്കിലിരിക്കുന്ന കണ്ണാടി, ഞാനിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണാടിയെ കുറിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് വിചാരിച്ചത് അവിടെ ഇല്ലെന്ന് ഞാൻ അർത്ഥമുണ്ടോ? അവിടെ ഇരിപ്പുണ്ട്. ഞാനതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അറിയുന്നില്ല. ചിലപ്പോ അത് അവിടെ വെച്ചുകൊണ്ട് തന്നെ ഞാൻ വേറെ തിരക്കുന്നുണ്ട് കണ്ണാടി. അതെന്താണ്? അതില്ല എന്നല്ല അർത്ഥം, അതവിടെ ഉണ്ട്. അപ്പൊ അഹം ഇല്ലാതാകുന്നില്ല, അഹത്തെ വിസ്മരിക്കുന്നു. അത് സംഭവിക്കുന്നു, അത് അതിശക്തമായ കോപം വരുന്നു. ആ കോപം വരുമ്പോ ഞാൻ അത് ചിന്തിക്കുമായിരുന്നു. കോപത്തിനും കൊണ്ട് മുഴുവിപ്പോ ശരീരമൊക്കെ വിറക്കി. പക്ഷെ ഞാനെന്ന് പറയുന്നതിന് അവിടെ മറന്നു പൂർണമായിട്ട്, അതൊക്കെ മറവിയാണ്. പക്ഷെ ഞാനെന്ന് പറയുന്ന അവിടെ ഉണ്ടായിരിക്കും. ഒരാളിപ്പോ ഇരുന്ന് ധ്യാനിക്കുന്നു, ശിവനെ വിഷ്ണുവിനെയൊക്കെ ധ്യാനിക്കുന്നു, ഗുരുവിനെയൊക്കെ ധ്യാനിക്കുന്നു. അപ്പോ അയാൾ മനസ്സുകൊണ്ടൊരു മൽപ്പിടുത്തം നടത്തണം, ആ രൂപത്തിൽ മനസ്സിനെ ഉറപ്പിക്കണം. അപ്പൊ ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കും, ഞാനവിടെ ഇല്ലേ, ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ തന്നെ ചെയ്യണമെങ്കിൽ ഒരു ഞാനവിടെ വേണം, ചിന്തിക്കണമെങ്കിൽ ഞാൻ വേണം, എല്ലാത്തിനും ഞാൻ വേണം. ഇപ്പൊ ഒരാള് അറിയുകയാണ്, എന്നിട്ട് പറയുകയാണ് അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാണ്. അപ്പോ ഞാൻ ബ്രഹ്മമാണെന്നുള്ള ചിന്തയിൽ തന്നെ ഇരിക്കുകയാണ്. ശരീരം എന്നുള്ള ചിന്ത വിട്ടിട്ട് അയാൾ എന്ത് പറയുന്നു? ഞാൻ ബ്രഹ്മമാണ്, ശരീരമല്ല. അവിടെ ഞാൻ ഇല്ലേ? ഈ അഹം എന്ന് പറയുന്ന ബോധം എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴാണോ നമ്മുടെ ബോധം പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ജാഗ്രത, സ്വപ്നം വിടുക, അത് തന്നെ നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ട് കാര്യം. എപ്പോഴാണോ നമ്മുടെ ബോധം പ്രവർത്തിക്കുന്ന അവിടെയെല്ലാം യഹം എന്ന് പറയുന്നത് ഉണ്ട്. അതിപ്പോ ശരി, നീ ആരാണ്? ഞാനെന്ന് പറയുന്നു. ഞാനെന്ന് പറയുമ്പോ ഈ ഞാൻ ആരെന്നുള്ളതിനെ കുറിച്ച് നീ ആരാണ്? ഞാൻ രാമനാണെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഞാൻ ആരാണെന്നുള്ള ഒരു പൂർണമായ ധാരണയിലൊന്നുമല്ല പറയുന്നത്. മറുപടി പറയുന്നു, കേവലം അതൊരു വ്യക്തിത്വ ബോധമാണെന്ന് വെച്ചാൽ എന്നെ കുറിച്ച് പൂർണമായി അറിയാം. നീ ആരാണ്? ഞാൻ രാമൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് തന്നെ കുറിച്ച് പൂർണമായി അറിയാം. അയാളുടെ ശരീരത്തിന്റെ മുഴുവൻ ഭാവങ്ങളെ കുറിച്ച് അയാൾക്കറിയാം. അയാളുടെ ശരീരത്തിൽ എന്റെ ആരോഗ്യസ്ഥിതി, രോഗം, രോഗമില്ലായ്മ, ശരീരത്തിന്റെ ഓരോ കോശങ്ങൾ, തന്റെ മനസ്സിന്റെ ഓരോ ഭാവങ്ങളും, താൻ അറിഞ്ഞത്, മറന്നത്, ഇനി അറിയാനുള്ളത്, ഒരുപാട് വിഷയങ്ങൾ തന്നെ സംബന്ധിച്ചുണ്ട്. അതൊക്കെ അറിഞ്ഞിട്ടാണ് പറയുന്നത് ഞാൻ. അപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിബോധത്തിലും ഞാൻ അവിടെ ഉണ്ട്, പക്ഷെ തന്നെ പൂർണമായും മനസ്സിലാക്കിയിട്ടല്ല. അപ്പൊ താനെന്ന വ്യക്തിബോധത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് എന്ത്? ഞാൻ എന്നുള്ള ഈ അനുഭവം. ഇത് അങ്ങനെ ഇതിനെ കൂടി ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ഏതുവരെ എത്താം? ഞാൻ ശരീരമാണ്, പിന്നെ ഞാൻ മനസ്സ് ബുദ്ധിയാണ്, ഞാൻ അജ്ഞനാണ്. ഇങ്ങനെ ഓരോരോ ഭാവങ്ങൾ കടന്നു കടന്ന അവസാനം ഞാൻ ബ്രഹ്മമാണ് ചിന്തിച്ച് ചിന്തിച്ച് ഒരാൾക്ക് അതുവരെ എത്തിച്ചു. അപ്പൊ ഇതിനെയൊക്കെ നിഷേധിച്ചിട്ടാണ് പറയുന്നത് ഞാൻ ബ്രഹ്മമാണ്. അവിടെ എന്തുണ്ട്? ഞാനുണ്ട്. ഈ ഞാനല്ല ഇതൊക്കെ സൃഷ്ടിക്കുന്നത്. ഇത് എന്താണോ ഈ സൃഷ്ടിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗം എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്ന ബോധത്തെ. അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു പ്രത്യേകത എന്താണോ, എന്നെ ഈ ശരീരമാണെന്ന് പറഞ്ഞാലും ശരി, എന്നെ ഇനി ബ്രഹ്മമാണെന്ന് പറഞ്ഞാലും ശരി, അവിടെ എന്ത് കാണും? ഞാനുണ്ടായി. അത് ഈ ബോധത്തിന്റെ ഒരു സവിശേഷതയാണ്. അത് മാറിപ്പോകത്തില്ല. ചിലപ്പോ അത് മാറുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? എന്താണ്? അത് മാർഗ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ എന്നെ മറന്നു എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? ഞാൻ എന്നെ ഓർക്കുന്നില്ല, അതില്ലെന്നർത്ഥമുണ്ടോ? അപ്പൊ ഞാൻ ഓർക്കാതിരിക്കുമ്പോ അഹം എങ്ങനെ ഇരിക്കും? വിഷയമില്ല, ഞാൻ ഓർക്കുന്നപ്പോ ഈ അഹം എങ്ങനെ ഇരിക്കും? എന്നാ പിന്നെ ഞാൻ അറിയണമല്ലോ. അത് പറയാം, അന്തർലീനമായിരിക്കുന്നു, അത് ലയിച്ചിരിക്കുന്നു, ബോധത്തിലേക്ക് വരുന്നില്ല. പക്ഷെ അതവിടെ ഉണ്ട്. കാരണം ഈ അഹത്തെ ആശ്രയിച്ച് നടക്കുന്ന അതാണ് നമ്മുടെ വ്യക്തിത്വത്തിലെ എല്ലാ ഭാവങ്ങളും. അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ തന്നെയാണ് ഉറങ്ങിയത്, ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത്, ഞാൻ തന്നെയാണ് ഉണർന്നിരിക്കുന്നത് പറയുന്നില്ല. അപ്പൊ ഈ അഹം ഏതോ രൂപത്തിൽ എല്ലായിടത്തും ഉണ്ട്, ഉറങ്ങിയിടത്തും ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ എങ്ങനെ പറയാൻ പറ്റും ഞാനാണ് ഉറങ്ങിയത്, അല്ലെങ്കിൽ എനിക്കെങ്ങനെ പറയാൻ പറ്റും ഞാനാണ് സ്വപ്നം കണ്ടത്, അങ്ങനെ പറയുന്നു ഞാനാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അഹം എന്ന് പറയുന്നത് നമ്മളതിനെ കുറിച്ച് ബോധം നമുക്കില്ലെങ്കിലും അത് അന്തർലീനമായി എല്ലായിടത്തും ഇരിക്കുന്നു. എന്നാൽ ഈ അഹം എന്ന് പറയുന്നത് നമുക്ക് സുഹൃത്തിയെടുപ്പ് അനുഭവപ്പെടുന്നില്ല, സ്വപ്നത്തിൽ അനുഭവപ്പെട്ടു, പക്ഷെ അത് ഇപ്പൊ ഇവിടെ ഇല്ല, ഇവിടെ ഒന്ന് വേറൊരു അഹമാണ്. സ്വപ്നത്തിൽ അഹമാണ് അവിടെ ഉള്ളത്. കാരണം സ്വപ്നത്തിൽ ഞാൻ പുരുഷനല്ല സ്ത്രീയായി, ഇവിടെ വന്നപ്പോ വീണ്ടും ഞാൻ പുരുഷനാണ്. അപ്പൊ എന്നാ ഈ അഹത്തിനൊരു മാറ്റവും ഉണ്ട്. എനിക്കിവിടെ ഇരിക്കുമ്പോ ഒരു സ്ത്രീയായിരിക്കാൻ പറ്റും, ഞാൻ സ്ത്രീയാണെന്ന് തോന്നാൻ പറ്റും. പറ്റും, അത് കഴിയത്തില്ല. പുരുഷനാണെന്ന് ദൃഢമായി പോയി, അല്ലെങ്കിൽ സ്ത്രീയാണെങ്കിൽ സ്ത്രീ എന്ന് കരുതിപ്പോയി. അപ്പൊ ഈ അഹത്തിന്റെ പ്രത്യേകതകൾ ഇതാണ്. അപ്പോ ഞാൻ സുഷുപ്തനായിരുന്നു, ഞാൻ സ്വപ്നത്തിലായിരുന്നു, ഞാൻ ജാഗ്രതത്തിലാണെന്ന് പറയുമ്പോഴും ഞാൻ ശരീരമാണ്, ഞാൻ ബുദ്ധിമാനാണ്, ഞാൻ അറിവില്ലാത്തവനാണ്, ഞാൻ ബ്രഹ്മമാണെന്ന് പറയുമ്പോഴും എന്തുണ്ട്? അഹമുണ്ട്. എന്നാൽ ഈ അഹത്തെ നമുക്ക് വിസ്മരിക്കുകയും ചെയ്യാം. ഇങ്ങനെ നമ്മള് ഉണർന്നിരിക്കുമ്പോ ശരി, കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിരുന്നു ഞാൻ ഈ ശരീരമാണെന്നാണ്. ഇപ്പൊ മനസ്സിലാക്കി എന്താണ്? ഞാൻ ബ്രഹ്മമാണ്. ഞാൻ ശരീരമാണെന്നുള്ളിടത്ത് നിന്ന് മാറി ഞാൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞപ്പോ ഈ അഹത്തിന് എന്താ വാസ്തവത്തിൽ സംഭവിച്ചത്? അഹത്തിനെന്താ സംഭവിച്ചത്? എന്തെങ്കിലും സംഭവിച്ചോ അഹത്തിന്? ഞാൻ ശരീരമാണെന്നുള്ളത് വിട്ട് ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ അഹം ബുദ്ധിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? എന്ത് മാറ്റം സംഭവിച്ചു? എന്ത് മാറ്റം? താതാത്മ്യത്തിൽ നിന്ന് എന്ത് മാറ്റം? അപ്പൊ ആ മാറ്റത്തിൽ എന്ത് പറയും? മാറ്റമാണ് അധ്യാസം. ഞാൻ ശരീരമാണെന്നുള്ള അതാണ് ആദ്യം. പിന്നെ ഞാൻ ബുദ്ധിമാനാണെന്നറിഞ്ഞ്, ഞാൻ അജ്ഞനാണെന്നറിഞ്ഞ്, ഇപ്പൊ പറയുന്നു ഞാൻ ബ്രഹ്മമാണ്. ഇവിടെ ഈ അഹത്തിന് എന്ത് മാറ്റം വന്നു? അഹത്തിന് മാറ്റം ഒന്നും വന്നില്ല. അഹം ഉണ്ടോ? അതിന് സംശയമുണ്ടോ? ഉണ്ട്. മാറ്റം വന്നതെന്താണ്? ആദ്യം ഞാൻ അറിഞ്ഞു ഞാൻ ഈ ഞാനാണ്, ഈ വ്യക്തിയാണെന്ന് അറിഞ്ഞു. പിന്നെ ആ വ്യക്തിയോട് ചേർന്ന് തന്നെ ഞാൻ അറിഞ്ഞു ഞാൻ ബുദ്ധിമാനാണ്. പിന്നെ അറിഞ്ഞു ഞാൻ അറിവില്ലാത്തവനാണ്. ഇതിനൊക്കെയാണ് സ്ഥൂല സൂക്ഷ്മം കാരണമെന്നെല്ലാം പറഞ്ഞതിന് സാമാന്യമായ. ഇവിടെ ഈ അഹത്തിന് സാമാന്യം എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് പറയാൻ വേണ്ടിട്ടാണ് ഇത്രയും സമയം പറഞ്ഞത്. ഈ അഹം എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോ ഞാൻ ബ്രഹ്മമാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഞാൻ നേരത്തെ ഞാൻ ഈ വ്യക്തിയാണെന്ന് ധരിച്ചിരുന്നത് അബദ്ധമാണ്, അതല്ല ശരി. അല്ലേ? എന്റെ ആ അഹംബോധം എന്താണ്? അത് സത്യമല്ല എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഞാൻ ബുദ്ധിമാനാണെന്ന് അറിഞ്ഞിരുന്നത് ആ ഞാൻ അത് സത്യമല്ല. ഇവിടെ ഉണ്ടത് പിന്നെ ഇപ്പോ പിന്നെ അതോടൊപ്പം ഞാൻ അറിഞ്ഞ ഞാൻ അറിവില്ലാത്തവനാണ്, അത് സത്യമല്ല. ഇപ്പൊ അറിഞ്ഞ് ഞാൻ ബ്രഹ്മമാണ്, ആത്മാവാണ്, പരമാത്മാവാണ്, അല്ലെങ്കിൽ അറിവാണ്, അല്ലെങ്കിൽ സത്താണ്. അപ്പൊ എന്നെ സംബന്ധിച്ചുള്ള ശരിയായ അറിവ് ഇതാണ്. പിന്നെ അപ്പൊ ഞാൻ പരമാർത്ഥത്തിൽ ഇതാണെന്നറിയുമ്പോ ഇതുവരെ ഉണ്ടായിരുന്ന ഞാനല്ല എന്താണെന്ന് ബോധ്യപ്പെട്ട് അസത്യമാണെന്ന് ബോധ്യപ്പെട്ടു. അപ്പൊ ഈ അഹം എന്ന് പറയുന്നത് നമ്മൾ ഓർത്തിരിക്കാം, അല്ലെങ്കിൽ മറന്നുപോകാം, അല്ലെങ്കിൽ അത് പ്രത്യക്ഷപ്പെടാതിരിക്കും. ഓർത്തിരിക്കുന്ന ഇപ്പൊ നമ്മൾ ഓർക്കും, നമ്മൾ അഹത്തെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, അഹം എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അഹം എന്നുള്ള ഭാഷയ്ക്ക് പ്രാധാന്യമൊന്നുമില്ല, ഏത് ഭാഷയിലായാലും ഞാനൊന്ന് ചിന്തിക്കുന്നുണ്ട്, അതിനെ കുറിച്ച് ഓർക്കുന്നു. മറക്കുന്നേപ്പോ സുഹൃത്തിലാണോ മറക്കുന്നത്? നമ്മൾ ഈ വിഷയത്തിൽ തന്നെ കൂടുതൽ ചിന്താലോകത്തിലേക്ക് പോയാൽ എന്ത് ചെയ്യും? ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ അഹത്തെ വിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും വിഷയം ചിന്തിച്ചാൽ അവിടെ അഹത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല, അത് നമ്മുടെ ബോധത്തിലേക്ക് കടന്നു വരുന്നു. ഇനി അത് വിജയിച്ചു പോവും എവിടെ? സുഹൃത്തിൽ. പിന്നെ നമ്മൾ പരിശ്രമിച്ച അവരുടെ കൂടെ വിലയിപ്പിക്കാമെന്നാ പറയുന്നത്. എവിടെ? സമാധി. അതൊക്കെ സംഭവിക്കാം, പക്ഷെ ഞാനിപ്പോ അവിടെയൊന്നും പോയില്ല. ഇപ്പൊ ഞാൻ എന്താ പറയുന്നു? ഞാൻ ബ്രഹ്മമാണ്. അഹത്തിനെന്ത് സംഭവിച്ചു? ഞാൻ ബ്രഹ്മമാണെന്ന് പറയുന്നു, അഹത്തിനെന്താ സംഭവിച്ചു? അഹത്തിന് ഞാൻ ബ്രഹ്മമാണെന്ന് അറിയുമ്പോഴും അഹം എന്തുണ്ട്? അവിടെ ഉണ്ട്. പക്ഷെ ഇതുവരെ ഉണ്ടായിരുന്ന അഹം ഇതിനെ കുറിച്ച് ഇപ്പൊ എന്താ ധാരണ? അത് അസത്യമാണ്. ഇതാണ് അഹത്തിന് സാമാന്യമായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ അഹം എന്ന് പറയുന്നത് ഓരോ തവണ നമ്മൾ ചിന്തിക്കുമ്പോഴും നമ്മൾ സത്യമാണ്, ഞാൻ ശരീരമാണെന്നുള്ളത് സത്യമാണെന്നുള്ള ഒരു ധാരണ. ഇനിയിപ്പോ സാധാരണ ഒരു മനുഷ്യൻ ഞാനെന്ന് പറയുമ്പോൾ ഞാൻ സത്യമാണോ അസത്യമാണോ എന്നൊന്നും ചിന്തിക്കുന്നില്ല. പക്ഷെ അയാളുടെ പ്രവൃത്തി എന്താണ്? ഞാനെന്നുള്ള സത്യബോധത്തെ ആശ്രയിച്ചാണ് അതുകൊണ്ട് അതിനെ സത്യം എന്ന് പറയുന്നു. എന്റെ സാധാരണ മനുഷ്യർക്ക് ചിന്തിക്കും, ഞാൻ സത്യമാണോ അസത്യമാണോ ചിന്തിക്കും. അങ്ങനെ ഒരു അതിന്റെ തത്വത്തെ കുറിച്ച് ചിന്തിക്കുന്ന ഒരാള് മനസ്സിലാക്കുന്നു ഞാനെന്ന് പറയുന്നത് സത്യമാണ്. അങ്ങനെ ഈ അഹം എന്നുള്ള ബോധത്തെ അഹം ബ്രഹ്മാസ്മി വരെ എത്തുമ്പോ അവിടെയും എന്ത് നിൽക്കുന്നു? ബോധമുണ്ടോ? അവിടെ അഹമുണ്ട്. നമ്മൾ സ്മരിച്ചാലും ശരി വിസ്മരിച്ചാലും ശരി ഏതായാലും എന്തുണ്ട്? ബോധം ഉണ്ട്. അത് അന്തർലീനമായിരിക്കും. ഒരാളിപ്പോ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരു അറിവുണ്ടായി എന്നിട്ട് പറയണം അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ശരി, ഏത് ഒരറിവിനും ഒരാൾക്ക് തന്നെ മറക്കാം. കാമവും ക്രോധവും ഒക്കെ ഒരു മനുഷ്യൻ അവനവനെ മറക്കുന്നുണ്ടെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന അറിവിനും മറക്കാം. നമ്മൾ കോമഡി കണ്ട് ചിരിച്ചോണ്ടിരിക്കുന്നു, അവിടെ ഞാനെന്ന് ഓർക്കാറുണ്ടോ? കോമഡി കണ്ട് തകർത്ത് ചിരിക്കുകയാണ്, അപ്പൊ ഞാനെന്നൊന്നും അവിടെ ഓർക്കാറില്ല. പക്ഷേ നമ്മുടെ ബോധത്തിൽ എവിടെയോ അത് ഉണ്ട്. ഉണ്ട് എന്ന് പറയുന്നത് എന്താ തെളിവ്? കോമഡി കണ്ട് അരമണിക്കൂർ കോമഡി കണ്ട് ചിരിച്ചോണ്ടിരുന്നു ഞാനെന്നൊരു കാര്യത്തെ അവിടെ ചിന്തിച്ചില്ല. ഞാൻ പറയുന്നു അവിടെ അന്തർലീനമായിരുന്നു ഞാൻ. അതെങ്ങനെ തെളിയിക്കും? എങ്ങനെ തെളിയിക്കും? അരമണിക്കൂർ ഞാൻ എന്നെ കൂടി ചിന്തിച്ചിട്ട് സമയം പോയത് അറിഞ്ഞില്ല എന്ന് പറയും. അപ്പൊ പിന്നെ അവിടെ ഞാൻ ബോധം ഞാൻ അന്തർലീനമായി ഉണ്ടായിരുന്നു. അത് അപ്പൊ തന്നെ ചിരിച്ചത്. പക്ഷെ അപ്പൊ അറിഞ്ഞില്ലല്ലോ. ഞാനിപ്പോ പറയുകയാണ് അവിടെ എന്റെ ബോധം അഹം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറയും. എന്നുവെച്ചാ മുഴുവൻ സമയത്തെ കോമഡിയിൽ ഞാൻ വീണ്ടും ഓർക്കുമ്പോ എന്ത് പറയുന്നു? ഞാനാണ് കണ്ടവനെന്ന് പറയുന്നു. എന്തേ അപ്പൊ കണ്ടവനായ ഞാനവിടെ ഉണ്ടായിരുന്നു, ചിരിച്ചവനായ ഞാനവിടെ ഉണ്ടായിരുന്നു. സുരേഷ് പറഞ്ഞു തന്നായിരുന്നു, ഞാനാണ് ചിരിച്ചത് എന്നിപ്പോ അറിയുന്നില്ലേ. അപ്പൊ ഞാനല്ലെങ്കിൽ ആരാ ചിരിച്ച? അന്യനാണ്. അപ്പോ ഞാൻ അവിടെ മുഴുവനും ഉണ്ടായിരുന്നു എന്ന് ഇപ്പൊ തിരിച്ചറിയുന്നു, പക്ഷെ ആ സമയത്ത് ഞാൻ എന്നെ അറിഞ്ഞതുമില്ല. ഇതാണ് അഹമ്മിന്റെ സ്വഭാവം. അതുപോലെ ഒരാൾ പറയണ, ഞാൻ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു, ഞാൻ എല്ലാം മറന്നു, എന്നെ തന്നെ മറന്നു, ലോകത്തെ മറന്നു, എല്ലാരെയും മറന്നു, അവിടെ ഞാനുണ്ടായിരുന്നു. അങ്ങനെ മനസ്സിലാവും. അത് കഴിഞ്ഞ് ഒരാള് പറയുകയാണ്, ഞാൻ അറിഞ്ഞു. എന്തറിഞ്ഞു? ഞാൻ ബ്രഹ്മമാണെന്ന്. അപ്പൊ അറിഞ്ഞപ്പോ ആരുണ്ടായിരുന്നു? ഞാൻ ഉണ്ടായിരുന്നു. നിങ്ങളതിനെ വിസ്മരിച്ചോ ഓർത്തോ എന്നുള്ളൊരു നല്ല കാര്യം. ഞാൻ ബ്രഹ്മമാണെന്ന് നിങ്ങൾ ആരോടെങ്കിലും ഉപദേശിക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്? നിങ്ങൾ അറിയുമ്പോഴെല്ലാം ഈ ഞാനുണ്ട്. ഇതുപോലെ തന്നെ ഇത് എന്ന് പറയുന്ന ഈ രണ്ട് അനുഭവങ്ങൾ, ഇതിനെ കുറിച്ച് ആത്മോദേശത്തിൽ പറയും. അതാണ് ഈ അഹത്തിന്റെ സാമാന്യം എന്ന് പറയുന്നത്. സാമാന്യം എന്ന് വെച്ചാൽ അത് എപ്പോഴും ഉണ്ട്. നിങ്ങളിനി ലോകജ്ഞാനത്തിലായാലും ശരി, ബ്രഹ്മജ്ഞാനത്തിലായാലും ശരി, അഹം എന്ന് പറയുന്നതിന് നാശം സംഭവിക്കുന്നില്ല. നിങ്ങൾക്ക് എപ്പോ ബോധമുണ്ടോ അവിടെ എല്ലാം എന്ത് വരും? ഞാനുണ്ടായിരിക്കും. പിന്നെ അതിന് നമ്മൾക്ക് അഹം ബ്രഹ്മാസ്മി എന്ന് അറിയുമ്പോ അഹത്തിന് പിന്നെ സംഭവിക്കുന്ന എന്താണോ നേരത്തെ പറഞ്ഞത്, എന്താണ്? ആ മുമ്പ് ഞാൻ കൊണ്ടുനടന്ന പല അഹവും സത്യമല്ല എന്നറിയും. മനസ്സിലായോ? ഞാൻ ഇത്ര കിലോ ഉള്ളവനാണെന്നൊക്കെ നമ്മൾ ധരിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം എന്താണോ, ഈ ഞാൻ അസത്യമാണ്. അപ്പൊ അഹം എന്ന് പറയുന്ന ബോധം നശിക്കുന്നുണ്ടോ എവിടെയെങ്കിലും? ഉണ്ടോ ബോധമുള്ളടത്ത്? അത് ബ്രഹ്മബോധമായാലും ശരി, ഇത് പലർക്കും സംശയമുള്ള കാര്യമാണ്. അഹംബോധം നശിച്ചു പോകുന്നുണ്ടോ? നശിക്കുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബോധത്തെ നിങ്ങൾക്ക് സ്മരിക്കാൻ കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും, അതിനർത്ഥം എന്താണോ, ആ സ്മരണയ്ക്ക് ആശ്രയമായി അവിടെ അഹം ഏതോ ഒരു രൂപത്തിലുണ്ടായിരുന്നു, നശിച്ചില്ല. അത് പ്രകടമായ രൂപത്തിലായിരിക്കാം, അല്ലെങ്കിൽ അന്തർലീനമായ രൂപത്തിലായിരിക്കാം. കാരണം നമ്മൾക്കതിനെ ഞാനെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്തോരും ഒരിക്കലും അതിനെ സ്മരിക്കാതിരിക്കുന്നതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. പല കാരണങ്ങളുണ്ട് ഒരു കാര്യം സ്മരിക്കാതിരിക്കും. പക്ഷെ സ്മരണം ഉള്ളിടത്തെ കാര്യം പറയുകയാണ്. എന്താണ് അത്? ഞാൻ എന്ത് സ്മരിക്കണമെങ്കിൽ എന്ത് വേണം? അവിടെ ഞാൻ പ്രകടമായിട്ടല്ലെങ്കിൽ അപ്രകടമായിട്ട് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ അഹമ്മൻ എന്ത് പറയുന്നത്? സാമാന്യം എന്ന് പറയുന്നത്. അപ്പൊ അഹം നശിക്കുന്നില്ല. ബ്രഹ്മജ്ഞാനം വന്നാലും ശരി, നിനക്ക് പരമാവധി എന്ത് സാധിക്കും? അകത്തെ എങ്ങനെ മനസ്സിലാക്കാം? ഒന്നുകിൽ ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കാം, അല്ലെങ്കിൽ അഹം അസത്യമാണെന്ന് മനസ്സിലാക്കാം. രണ്ടു തരത്തിൽ മനസ്സിലാക്കാം. രണ്ടു തരത്തിൽ മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? അഹം വേണം. സമാധിയിൽ നിന്ന് ഉണർന്നതിന് ശേഷം ഒരാൾ പറയുന്നത്, ഞാൻ സമാധിയിലായിരുന്നു എന്ന് പറയണമെങ്കിൽ അവിടെ ഈ അഹം എന്ന് പറയുന്നത് അവിടെ വേഷം മാറി ഇരുന്നാലേ എന്ത് പറയാൻ പറ്റുമോ? ഞാനെന്ന് പറയാൻ പറ്റും. ഇത് ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പണ്ഡിതന്മാർക്ക് പോലും ആശയക്കുഴപ്പം വരുന്നതാണ്.